കരിനീല കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേഘച്ചെപ്പിൽ തൊട്ട് മഷിക്കണ്ണിയിൽ എഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ പറയാമാ പെണ്ണിൻ കാര്യം പതിനേഴാണെന്നും പ്രായം നേരാണ് നമ്മട കൊച്ചി ഇവ നമ്മട മുത്താണേ പറയാറുണ്ട് നമ്മട കൊച്ചി കഥ ചൊല്ലാൻ പലതാണേ ും കപ്പലിലേറി വരവായെ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിച്ച ബംഗ്ലാവ് പെണ്ണാണിൻ മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളെ പെണ്ണാള് പഴയോര കാലം പോയെ അവളേറെ തന്തോമ്പ് ഇവനുമ്മടമുത്താണേ പറയാനുണ്ടേ നമ്മടകൊച്ചി കഥ ചൊല്ലാൻ പലതാണേ പല ഭാഷയും ദേശക്കാരും ഒരുമിച്ചോരിടമാണ് മലയാളം കൊച്ചി ശൈലിയിൽ പറയുമ്പോ രസമാണ് പഞ്ചാബി ഹിന്ദി പിന്നെ ഗുജറാത്തി ബംഗാളി ഇനിയല്ലേ കൊച്ചിയിലില്ല മൊഴിയേത് പറബായി ഇവിടില്ല താളോളില്ല ഈ കൊച്ചി നിങ്ങളുടെ കൊച്ചി ഗസലിന്റെ ഈണം കേക്കാം പെണ്ണാളിൻ വീട്ടിൽ നിന്ന് മെഹബൂബിൻ പാട്ടും പൊന്തും നെടുവീർപ്പോടുള്ളിന്ന് കായിക്ക ബിരിയാണിയുടെ രുചി എന്തെന്നറിയണ്ടേ കടൽ മീനിൻ കറിയും വെച്ച് കൈകാട്ടി വിളിപ്പുണ്ടേ വരണില്ലേ കൊച്ചി വന്ന ഇവളങ്ങോട്ടുള്ളി കേറും ഇവ നമ്മുടെ മുത്താണേ കഥ ചൊല്ലാൻ പലതാണേ ഇവ നമ്മുടെ മുത്താണേ പറയാനുണ്ടേ നമ്മുടെ കഥ ചൊല്ലാൻ പലതാണേ ഇവ നമ്മുടെ മുത്താണേ